അപ്പൊ വാദം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറയുന്ന അർത്ഥമല്ല ഇവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കും. ഇല്ലാത്തത് പറയുന്നതിനാണ് അപവാദം പറയുക എന്ന് പറയുന്നത്. നമ്മുടെ അപവാദം എന്ന് വെച്ചാൽ നിഷേധം എന്നുള്ള അർത്ഥമാണ്. മലയാളത്തിലെ അപവാദം അപവദിക്കുക എന്ന് വെച്ചാൽ നിഷേധിക്കുക. അധ്യാരോപം എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതുണ്ടെന്ന് പറയുക. ഇല്ലാത്തതുണ്ടെന്ന് പറയുന്നതിനാണ് അധ്യാരോപം എന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞു ഇല്ലാത്തതുണ്ടെന്ന് പറഞ്ഞാൽ അത് പിന്നെ ഇല്ലാന്ന് പറയണമല്ലോ, കാരണം ഇല്ലാത്തതാണ് ഉണ്ടെന്ന് പറഞ്ഞു. ഉള്ളതിനെ നിഷേധിക്കാൻ പറ്റില്ല. ഇല്ലാത്തതുണ്ടെന്ന് പറഞ്ഞാൽ അതിനെ നിഷേധിക്കാം. അതുകൊണ്ടാണ് അപവാദം വരുന്നത്. അല്ല, സത്യമാണെങ്കിൽ അതിനപവാദമില്ല. സത്യമാണെങ്കിൽ അതിനെ നിഷേധിക്കാൻ പറ്റത്തില്ല. അസത്യമായതുകൊണ്ടാണ് നിഷേധിക്കുന്നത്. അതുകൊണ്ട് സാധാരണ മലയാളത്തിൽ പറഞ്ഞു വരുന്ന അർത്ഥവും ഇവിടെ പറയുന്ന അർത്ഥവും തമ്മിലുള്ള വ്യത്യാസം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപവദിക്കുന്നു എന്ന് പറഞ്ഞാൽ നിഷേധിക്കുന്നു. എന്തുകൊണ്ട് നിഷേധിക്കുന്നു? ഇല്ലാത്തതുണ്ടെന്ന് പറയുന്നതാണ് അധ്യാരോപം. ഇല്ലാത്തതുണ്ടെന്ന് പറഞ്ഞാൽ തീർച്ചയായും നിഷേധിക്കണം. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ നമ്മൾ പറയുന്ന അയാള് വെറുതെ പറയുന്നത് അപവാദമാണ് എന്ന് പറഞ്ഞാൽ നിഷേധിക്കേണ്ടാണെന്നുള്ള അർത്ഥത്തിലായിരിക്കും മലയാളത്തിൽ അങ്ങനെ പറയുന്നത്. പക്ഷെ മലയാളത്തിലെ അർത്ഥമല്ല ഇവിടെ. ആ പറഞ്ഞത് അപവാദമാണെന്ന് പറഞ്ഞ് ചുമ്മാ പറഞ്ഞു എന്നുവെച്ചാൽ നിഷേധിക്കേണ്ടതാണ്. ഇവിടെ അങ്ങനെയല്ല, നേരിട്ട് നിഷേധിക്കുക എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ഈശ്വരൻ സൃഷ്ടിച്ചു എന്ന് പറയുന്നത് നിഷേധിക്കേണ്ട ഒരു കാര്യമാണ് അദ്വൈതത്തിൽ. അതെങ്ങനെ എന്തുകൊണ്ട് നിഷേധിക്കുന്നു? ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് പറഞ്ഞാണ്. അപ്പൊ അദ്വൈതിയുടെ നിലപാട് എന്താണ്? സൃഷ്ടി അധ്യാരോപമാണെന്ന് വെച്ചാൽ ഇല്ലാത്തത് ഉണ്ടെന്ന് പറയുകയാണ്. അപ്പൊ അടുത്ത അപവാദം പറഞ്ഞു നിഷേധിക്കുന്നു. ആ രീതിയിലാണ് അദ്വൈതത്തിൽ വിശദീകരിക്കുന്നത്. അപ്പൊ ഈ ശക്തി എന്ന് പറയുന്നത് ഈശ്വരനെ ശക്തിയെ സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ ശക്തിയോടുകൂടി ഈശ്വരനെ സ്വീകരിക്കുന്നു. ശക്തി മീമാംസകർ പറയുന്നത് സത്യമായിട്ടാണ്. അത് സത്യമാണ് ശക്തി. പക്ഷെ അദ്വൈത് പറയുന്നത് എന്താണോ, ശക്തി എന്ന് പറയുന്നത് ഇല്ലാത്തതിനും ഉണ്ടെന്ന് പറയുന്നതാണ്. പരമാർത്ഥത്തിൽ ഇല്ലാത്ത ഒന്നിനും ഉണ്ടെന്ന് പറയുക, അതുകൊണ്ടാണ് അത് നിഷേധിക്കുന്നത്. കാരണം രണ്ടും തമ്മിൽ വരുന്ന വ്യത്യാസം. അപ്പോ ശക്തിയെ സ്വീകരിക്കുന്നതുകൊണ്ട് അദ്വൈതക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. അദ്വൈതം എന്ന് പറയുന്ന തത്വചിന്തയുടെ ദോഷമൊന്നുമില്ല, അല്ലെങ്കിൽ അദ്വൈതയുടെ യുക്തിചിന്തയുടെ ദോഷം ഒന്നുമില്ല. അദ്വൈതയുടെ യുക്തിചിന്തയിൽ ദോഷം വരാത്തത് അദ്വൈതി വേറൊന്നിനെ സത്യമായി സ്വീകരിക്കുന്നു. പരമാർത്ഥ സത്യം ചൈതന്യം ചിത്ത് എന്നൊക്കെ ഇവിടെ പറയുന്നു. അത് സത്യമാണ്, ഒരു സത്യമുണ്ട്. ആ പരമാർത്ഥ സത്യമല്ലാത്ത ശക്തി അതും അപ്പൊ സത്യമല്ല. ആ ഒരു ചിന്താഗതിയാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അധ്യാരോപം പറഞ്ഞ ഉടനെ അപവാദം പറയുന്നത്. ഇത് മറ്റാർക്ക് സമ്മതമല്ല. അങ്ങനെ ദ്വൈതികളെയും ദ്വൈതത്തെയും വിശിഷ്ടാദ്വൈതത്തെയും എല്ലാം കൂടെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സാധനമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ വ്യാഖ്യാതാക്കൾ പറയുന്നവർക്ക് മനസ്സിലാകത്തുകൊണ്ട് പറയുന്നു. കാരണം ഒരു വിശിഷ്ടാദ്വൈതിയോ ദ്വൈതിയോ ആരും തന്നെ ഈ അധ്യാരോപവാദത്തെ അംഗീകരിക്കുന്നവരല്ല. അവർക്കൊന്നും സ്വീകരിക്കാൻ പറ്റില്ല. അധ്യാരോപ അപവാദം എന്ന് പറഞ്ഞാൽ അത് പറയാൻ ഈ ദാർശനികന്മാരിൽ അദ്വൈതിക്ക് മാത്രമേ പറ്റൂ. പിന്നെ ഈ ഉദാഹരണങ്ങളെല്ലാരും പറയും, അതെല്ലാരും പറയും. ബീജത്തിൽ നിന്ന് വൃക്ഷം ഉണ്ടാകുന്നു, ഉദാഹരണം കണ്ടുകൊണ്ടാണ് ഇവരൊക്കെ വിചാരിക്കുന്നത്. എന്താണ് ഇതൊക്കെ ഇതേ ഉദാഹരണം തന്നെ എല്ലാവരും പറയുന്നുണ്ട്. കാരണം ബീജത്തിൽ നിന്ന് വൃക്ഷം ഉണ്ടാകുന്നു എന്ന് പറയുന്നു. ഇത് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. ഇപ്പൊ ഏത് സിദ്ധാന്തം പറഞ്ഞാലും ഇതൊക്കെ എടുത്തു പറയാം. പക്ഷെ അത് പറഞ്ഞതുകൊണ്ട് ആ ഉദാഹരണം വച്ചല്ല കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. അല്ലെങ്കിൽ ഉദാഹരണം കൊണ്ടല്ല സിദ്ധാന്തിക്കുന്നത്. സിദ്ധാന്തം വേറെയുണ്ട്. ആ സിദ്ധാന്തത്തെ വേറൊരാൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്ന് മാത്രമാണ് ഉദാഹരണം. ഉദാഹരണം ശരിയാണ്, അതുകൊണ്ട് സിദ്ധാന്തം ശരിയെന്നല്ല. സിദ്ധാന്തം ശരിയാണ്, അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണത്തെ സ്വീകരിക്കും. ഇപ്പൊ ഉദാഹരണങ്ങളെല്ലാം ബാക്കിയുള്ളവരെല്ലാം പറഞ്ഞിരിക്കുന്നു ദ്വൈതികളെന്നെല്ലാം. അതുകൊണ്ട് അവരുടെയൊക്കെ സിദ്ധാന്തം ഇതാണെന്ന് പറയുന്നത് ശരിയല്ല. കാരണം ഉദാഹരണങ്ങൾ പ്രപഞ്ചത്തിൽ നിന്ന് എടുക്കാൻ പറ്റും. അതുകൊണ്ട് എല്ലാ ഏത് ചിന്താഗതിക്കാരായാലും ശരി, നമ്മുടെ നാട്ടിലുള്ളതല്ല, ഇനി വിദേശത്തുള്ള ചിന്താഗതി ഹെഗലിയൻ ഡയലക്റ്റിക്സ് എന്ന് ഹെഗലിന്റെ ഇതേ ഉദാഹരണം എടുക്കുന്ന സർവത്ര എന്താണ് വൃക്ഷവും വിത്തും എന്ന് വിചാരിച്ച് ഹെഗൽ പറയുന്ന അദ്വൈതമുണ്ട്. ഈ നാട്ടിൽ പോലും അല്ലാതെ പറഞ്ഞു, മറ്റൊരു രാജ്യത്താ പറഞ്ഞു. അപ്പൊ ഇവിടെ ആ വൃക്ഷവും അതിന്റെ വിത്തും എടുത്ത അവിടെ അവിടെയുള്ള ഓക്കാണ്, ഓക്കും അതിന്റെ വിത്ത് അക്രോട്ട് എന്ന് പറയും. അതിനെടുത്തിട്ടാണ് അവിടെ ഉദാഹരണം പറയുന്നത്. പറയുന്ന ഇതുപോലെ തന്നെയാണ്, പക്ഷെ അത് ഹെഗലിയൻ ഡയലക്റ്റിക്സ് എന്ന് പറയുന്നത് മറ്റൊരു ചിന്താഗതിയാണ്. അതായത് ഒരു വിത്ത്, ആ വിത്ത് ഇല്ലാതാകുന്നു, എന്നിട്ട് അതിൽ നിന്നൊരു മുളയുണ്ടാകും. അപ്പൊ ഇല്ലാതാകുക എന്ന് പറയുന്നവർ പറയുന്ന നഗേഷ്, ഇവിടെ നമ്മളീ പറയുന്ന അപവാദം പോലെ നിഷേധിക്കും, വൃക്ഷത്തെ നിഷേധിക്കും. പക്ഷെ അവിടെ വേറൊരു സാധനം ഉണ്ടാകുന്ന മുള. അപ്പോ ആ മുളയെന്ന് പറയുന്ന എന്ത് വരുന്നു, ആ വിത്തിന്റെ അകത്തിരുന്ന ഒന്നിനെ ഉൾക്കൊണ്ടുകൊണ്ടാ വരുന്നു. ഇവിടുത്തെ സത്കാര്യവാദം പോലെ തന്നെ പിന്നെ മുള കുറച്ചുകൂടെ വളരുന്നു, വൃക്ഷമാകും. അപ്പം മുള പോയി, നഗേഷൻ. വൃക്ഷം എന്ത് ചെയ്യുന്നു, ആ മുളയിലുള്ള എന്തോ അതിനെ ഉൾക്കൊള്ളുന്നു. അങ്ങനെ വൃക്ഷമായി, പിന്നെ ഫലമായി ഒരു ലക്ഷ്യത്തിലെത്തിച്ചേർന്നു, അടുത്തൊരു വിത്തായി മാറുന്നു. അവിടേക്ക് നിഷേധം ഉൾക്കൊള്ളുക, നിഷേധം ഉൾക്കൊള്ളുക. ഈ രീതിയിലാണ് പ്രപഞ്ചത്തിലെ സർവ്വതും സർവകാര്യങ്ങളും ഇങ്ങനെ സംഭവിക്കുന്നു. ലോകത്തിന്റെ സൃഷ്ടി ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും, പരിണാമം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറയുന്നു എന്നാണ്. ഇതിനാണ് വൈരുദ്ധ്യാത്മകം എന്ന് പറയുന്നത്. ഒരു നിഷേധം, പിന്നെ ഒരു നിലനിൽപ്പ്. അപ്പൊ അവിടെ ഈ ദൈവധാരണ പറയുന്നു. ഈ വൈരുദ്ധ്യത്തെയാണ് അവർ പറയുന്നത് ഡയലക്റ്റിക്സ് എന്ന് പറയുന്നത്. അതിൽ നിന്നും മാർക്സ് എടുത്തത് നിഷേധം മാത്രം. നിഷേധിക്കുക, പുതിയതുണ്ടാവുക, നിഷേധിക്കുക, പുതിയതുണ്ടാവുക, ഇതാണ് മാർക്സിന്റെ സിദ്ധാന്തം. ഹെഗൽ പറയുന്നത് നിഷേധിക്കുക മാത്രമല്ല, അവിടെ ഉൾക്കൊള്ളുകയും കൂടെ ചെയ്യുന്നു. ഞാൻ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം. അപ്പോ ചരിത്രത്തെ കുറിച്ച് പറയുമ്പോൾ മാർക്സ് പറയുന്നത് എന്താണ്, പ്രിമിറ്റീവ് കമ്മ്യൂണിസമാണ് ആദ്യം ഉണ്ടായിരുന്നത്, അത് നശിച്ച് അടുത്തുണ്ടായി അടിമത്തം, സ്ലേവറി, അത് നശിച്ച്, പിന്നെ ഉണ്ടായ ഇതാണ് ഫ്യൂഡലിസം, അത് നശിച്ച്, പിന്നെ ഉണ്ടായതാണ് മുതലാളിത്തം, അത് നശിച്ച്, പിന്നെ ഉണ്ടാകുന്നതാണ് സോഷ്യലിസം, അത് നശിച്ച്, പിന്നെ ഉണ്ടാകുന്നതാണ് കമ്മ്യൂണിസം. നിഷേധം, നിഷേധം, നിഷേധം, ഇതാണ്. പക്ഷെ മാത്സ് പറയും എന്റെ ഗുരുവാണ് ഹെഗലൻ അങ്ങനെ പറയും. അപ്പൊ ഇത്തരം ചിന്താഗതികൾ ലോകത്ത് എല്ലായിടത്തും ഉണ്ട്, ഇവിടെ മാത്രം ഉള്ളതല്ല. അതുകൊണ്ട് മാർസ് പറഞ്ഞ അദ്വൈതമാണ് അല്ലെങ്കിൽ ഹെഗൽ പറഞ്ഞ അദ്വൈതമാണെന്ന് പറയുമ്പോഴാണ് പറയുന്നത് ഗുരു അധ്യാരോപവാദം പറഞ്ഞപ്പോ ഈ പൊട്ടന്മാർ എഴുതി വെക്കുന്നതാണ്, എന്ത് പറയാനാണ്? ശിഷ്യന്മാരെന്നാ പറയും, വിശിഷ്ടാദ്വൈതവും മറ്റതും മറിച്ചത് എന്നാ ഇതിനകത്ത് കയറ്റി എന്ന് പറഞ്ഞ് വെറുതെ തള്ളുന്നു. അതുകൊണ്ട് അദ്വൈത ശുദ്ധമായ അദ്വൈതത്തിൽ ഏത് പറയാൻ പറ്റും? ഒരിക്കലും അത് ഈ ദ്വൈതമോ വിശിഷ്ടാദ്വൈതമോ ഒന്നും പഠിക്കാത്തതുകൊണ്ടാണ് പറയുന്നത്. അവിടെയൊന്നും ഇത് പറയാൻ പറ്റില്ല. അദ്വൈതം ദൃഷ്ടാന്തം പറയാം. എന്തുകൊണ്ട്? ഇവരെല്ലാവരും രജ്ജുസർപ്പവും ഈ പറയുന്ന ദൃഷ്ടാന്തങ്ങളുണ്ടല്ലോ ഇവിടെ പറഞ്ഞ മായാവിയുടെ ദൃഷ്ടാന്തവും എല്ലാവരും എടുക്കും. വൃക്ഷത്തിൽ നിന്ന് വിത്തുണ്ടാവും. പക്ഷെ അവരതിനെ വ്യാഖ്യാനിക്കുന്നത് വേറെ രീതിയിലാണ്. ഇവിടെ പറയുന്ന പോലെ അധ്യാരോപവാദം ആ രീതിയിലല്ല വ്യാഖ്യാനിക്കുന്നത്. ഈ തരത്തിലുള്ള ഒരു വ്യാഖ്യാനം അദ്വൈതിക്ക് മാത്രമേ സാധ്യമാവൂ. അദ്വൈതി പറയുമ്പോൾ അദ്വൈതിക്ക് അദ്വൈതിയുടേതായ ഒരു നിലപാടുണ്ട്. ആ നിലയിൽ അദ്വൈതി അദ്വൈതിയുടെ യുക്തിയെ ശരിയാക്കാന്ന് പറഞ്ഞു. അപ്പൊ അദ്വൈതിയുടെ യുക്തിക്ക് പറയുന്നൊരു ദോഷമൊന്നുമില്ല, ശക്തിയെ സ്വീകരിക്കുന്നുള്ള ദോഷമൊന്നുമില്ല. മീമാംസന്റെ ശക്തിയെ സ്വീകരിച്ചാൽ ശരിയാവില്ല, അദ്വൈതിക്ക് ശരിയാവും. അദ്വൈതി പറയുന്നത് എന്താണ്? ശക്തിയുണ്ട്, സൃഷ്ടിക്ക് ശക്തി വേണം, പക്ഷെ ശക്തി സത്യമല്ല. അപ്പൊ പ്രശ്നം തീർന്നു, സത്യം ഒന്നേ ഉള്ളൂ, നിരുപാധികമായത് മാത്രമേ ഉള്ളൂ സത്യം, ബാക്കി ഇതൊക്കെ സ്വാഭാവികമാണ്. അപ്പോ ശക്തി സത്യമല്ല. ഇനി ശക്തിയോട് കൂടി ഈശ്വരൻ എന്ന് പറയുമ്പോൾ അതും സത്യമല്ല. ഈശ്വരൻ തന്നെ ശക്തിരഹിതനാണെങ്കിൽ സത്യം തന്നെ ബ്രഹ്മം, അത് സത്യം തന്നെ. ഇനി ശക്തി അത് ബ്രഹ്മമാണെങ്കിൽ അത് സത്യം തന്നെ. അപ്പൊ ഏതിനെയും ബ്രഹ്മം എന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ അദ്വൈതിക്ക് ഒരു പ്രശ്നമുണ്ട്, അതൊക്കെ സത്യം തന്നെ. ബ്രഹ്മത്തോടുകൂടി ഏതിനെങ്കിലും കൂട്ടിച്ചേർത്താൽ ഈ കൂട്ടിച്ചേർക്കുന്നതിനാണ് ഉപാധി എന്ന് പറയുന്നത്, അത് അസത്യമാണ്. ഇതാണ് അദ്വൈതിയുടെ യുക്തി എന്ന് പറയുന്നത്. ഇതിൽ നിന്നുകൊണ്ടാണ് ഈ തത്വചിന്തകന്മാർക്ക് എല്ലാവർക്കും ഇങ്ങനെയുള്ള ചില അടിസ്ഥാന ചില നിയമങ്ങൾ അവർ സ്വീകരിച്ചിട്ട്. അതുകൊണ്ട് അവരുടെ പക്ഷത്ത് നിന്ന് നോക്കുമ്പോൾ ഒരു തത്വചിന്തയിലും യുക്തിഭംഗമില്ല. മറിച്ച് പുറത്തു വന്നു നിന്ന് ഒരാൾ നോക്കുമ്പോഴാണ് അത് ശരിയല്ല, അവരങ്ങനെ പറഞ്ഞ് ശരിയല്ല. അവരവരുടെ വേലിക്കെട്ടുകൾക്കകത്ത് നോക്കുമ്പോൾ എല്ലാവരും പറയുന്നത് ശരിയാണ്. അപ്പോൾ അദ്വൈതി ശരിയാണ്, യുക്തിക്ക് ഭംഗം. നിരുപാധികമായ ബ്രഹ്മം അസത്യം, അതിനോട് എന്ത് കൂട്ടിച്ചേർത്ത് വെച്ചാലും അസത്യം. ഇനി ആ കൂട്ടിച്ചേർക്കുന്നതിന് നിങ്ങൾ ബ്രഹ്മമായിട്ട് തന്നെ പറഞ്ഞു അസത്യം. ഈ നിലപാട് വേറെ വിശിഷ്ടാദ്വൈതിക്കോ ദ്വൈതിക്കോ ആർക്കും. അതുകൊണ്ട് അദ്വൈത മതത്തിൽ ശക്തി അംഗീകരിക്കുന്നുണ്ട്, അദ്വൈതത്തിൽ അദ്വൈത സിദ്ധാന്തത്തിൽ ഒരു യുക്തിഭംഗമില്ല. ഇനി മറ്റുള്ളവർ ഇതിൽ എന്തെങ്കിലും യുക്തിഭംഗം കാണുകയാണെങ്കിൽ അവർ പറയുന്നതിൽ അദ്വൈതിക്ക് യുക്തിഭംഗം കാണാൻ പറ്റും, ഏതിനും കാണാൻ പറ്റും. അതിപ്പോ ഏത് ആര് ഏത് സിദ്ധാന്തം പറഞ്ഞാലും ശരി. ഏത് ഒരു നിരീശ്വരവാദി, ഒരു ഈശ്വര വിശ്വാസി തമ്മിലൊരു ഡിബേറ്റ് നടത്തുകയാണെങ്കിൽ, രണ്ടിനും തമ്മിൽ ഡിബേറ്റ് നടത്തുക. അപ്പോൾ ഈശ്വരവാദി ഈശ്വര വിശ്വാസി പറയും നിരീശ്വരവാദി എന്ന് പറയും. നിങ്ങൾ പറയുന്ന കാര്യം എന്താണ്? ഈശ്വരൻ ഇല്ലെന്നുള്ള കാര്യം എന്നെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഈശ്വരവാദി പറയും, ഈ നിമിഷം ഞാൻ എൻ്റെ എല്ലാ വിശ്വാസം ഉപയോഗിച്ച് നിരീശ്വരവാദിയാകാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ഈശ്വര വിശ്വാസി പറയും, അപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യം എന്താണ്? ഈശ്വര വിശ്വാസം, നിരീശ്വരവാദം. ഈശ്വരവിശ്വാസി പറയുന്നതാണ് ഈ നിരീശ്വരവാദം ശരിയാണെന്ന് നിങ്ങൾ നമ്മുടെ ഈ ചർച്ചയിൽ നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഈശ്വരവിശ്വാസം വിട്ടിട്ട് ഞാൻ നിരീശ്വരവാദിയാകും ഇപ്പോൾ എന്ന് പറയും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ഇവർ ഇരുട്ട വെളുക്ക ചർച്ച ചെയ്താലും ഇവർ നിരീശ്വരവാദി നിരീശ്വരവാദിയായിരിക്കും, ഈശ്വരവിശ്വാസി ഈശ്വരവിശ്വാസിയായിരിക്കും. ഇവർ ഒരിക്കലും മാറേണ്ട ആവശ്യം വരത്തില്ല. അവർക്കൊരിക്കലും മാറേണ്ടി വരത്തില്ല. ഇതിനെ സാറിന് പറയും കോഗ്നിറ്റീവ് ബയാസ് എന്ന് പറയും. എന്നുവെച്ചാൽ ഈ ബുദ്ധിക്ക് ചില മുൻധാരണകളുണ്ട്, തിരുത്താൻ തയ്യാറല്ല എന്ന് കരുതുന്ന ചില ധാരണകൾ. ഈ ധാരണകളെ ഈശ്വരവാദിയും വിടത്തില്ല, നിരീശ്വരവാദിയും വിടത്തില്ല. ആ മുൻധാരണകൾ, അതിനാണ് ബയാസ് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് അങ്ങനെ ഒരു പലതരത്തിലുള്ള ഈ പക്ഷപാതപരമായ ധാരണകളുണ്ട്. അപ്പോൾ നമ്മൾ എന്തിൻ്റെങ്കിലും ഒന്നിൻ്റെ ഈ വക്താവായി വരുമ്പോൾ നമ്മൾ ചാനൽ ചർച്ചയെ കണ്ടിട്ടില്ല. ചാനൽ ചർച്ചയിൽ പല പാർട്ടിക്കാരുടെ ആൾക്കാർ വന്നിരുന്നു സംസാരിക്കുന്നതെല്ലാം എന്താണ്? അവരുടെ ബയാസാണ്. ഒരിക്കലും മറുപക്ഷ ഭാഗത്തേക്ക് ഒരാൾ പോകത്തില്ല. അപ്പോ കേട്ടോണ്ടിരിക്കുന്നവന് ഇത് മുഴുവൻ കേട്ട് കഴിയുമ്പോൾ ആകെ കൺഫ്യൂഷനാകും. ഇത് ഏത് ഏതാ ശരി? അയാൾ പറയുന്ന കേട്ടതൊന്നും അയാൾ പറയുന്നതാണ് ശരി, ഇയാൾ പറയുന്ന കേട്ടതൊന്നും ഇയാൾ പറയുന്നതാണ് ശരി. അതിന് കൺഫർമേഷൻ ബയാസ് എന്ന് പറയും. നമ്മളൊരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചാൽ, നമ്മളെ മനസ്സിലൊരു ധാരണ വന്നു കഴിഞ്ഞാൽ ആ അതിനാണ് കൺഫർമേഷൻ എന്ന് പറയുന്നത്. അതിൽ നിന്നും മാറാൻ സാധാരണഗതിയിൽ ഒരാൾ തയ്യാറാകത്തില്ല. കാരണം നമ്മളതിൻ്റെ ഒരു വക്താവായി, പ്രത്യേകിച്ച് നമ്മളതിൻ്റെ വക്താവായി മറ്റാരുടെ എങ്കിലും മുമ്പ് പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്കതിൽ നിന്ന് പിന്മാറാൻ പറ്റത്തില്ല. കാരണം നമ്മൾ സാധാരണ പറയുന്നത് അവൻ്റെ അസ്ഥി പിടിച്ചു പോയെന്ന് പറയും, കൺഫർമേഷൻ ബയാസ്. അദ്വൈതികള് അവരുടെ കൺഫർമേഷൻ ബയാസിലാണ്, നാസ്തികനവന്റെ കൺഫർമേഷൻ ബയാസിലാണ്, ദ്വൈതികൾ അവരുടെ കൺഫർമേഷൻ ബയാസ്. എന്താണോ അവര് അവരുടെ മനസ്സിൽ വന്ന ധാരണ, ഇത് അദ്വൈതികൾ മാത്രമല്ല സാധാരണ മനുഷ്യരും അങ്ങനെയാണ്. ഇത് മനുഷ്യന്റെ ഒരു സവിശേഷതയാണ്. അപ്പോ അതിൽ അവൻ എന്താണോ ഉറച്ചു പോയി കഴിഞ്ഞാ പിന്നെ അത് അതിൽ നിന്ന് അവൻ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതവനെന്തോ ഒരു ഭയങ്കര ഒരു നഷ്ടമായിട്ടും നാണക്കേടായിട്ടും പരാജയമായിട്ടും ഒക്കെയാണ് അയാൾ സ്വയം ചിന്തിക്കുന്നത്. എന്നുവെച്ചാൽ ഈ പറയുന്നൊക്കെ ചിന്താപരമായിട്ടാണ്. ഈ മാറ്റം വരിക എന്ന് വെച്ചാൽ ഈ ഇലക്ഷൻ അടുക്കുമ്പോഴത്തേക്ക് ബി ജെ പി കോൺഗ്രസ് ആവും, കോൺഗ്രസ് ബി ജെ പി ആവും, അതിനെക്കുറിച്ചല്ല പറയുന്നത്. അങ്ങനെ ചിന്തിക്കരുത്. ആ മാറ്റമല്ല ഇവിടെ പറയുന്നത്. അതൊക്കെ അവസരപരമായ മാറ്റങ്ങൾ വരും, അതുപോലെ ചിന്തയിൽ മാറണമെന്നുള്ളതല്ല, അത് വേറെയാണ്. ഇത് നമ്മളിതൊക്കെ പറയുമ്പോൾ പൊളിറ്റിക്കലായിട്ട് ചിന്തിക്കുന്നത്. പൊളിറ്റിക്സ് വേറെയാണ്, തത്വചിന്ത വേറെയാണ്, സയൻസ് വേറെയാണ്. അപ്പം തത്വചിന്തയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ധാരണയുണ്ട്. അതുകൊണ്ടാണ് ഈ ആദ്യം തന്നെ പറയുന്നത് എന്താണ്? ഞാൻ ധരിച്ചിരിക്കുന്നത് ശരിയല്ല എന്ന് നിങ്ങൾ ബോധ്യപ്പെടുത്തുന്ന ഞാൻ ഉടൻ തന്നെ നിങ്ങളുടെ പക്ഷത്ത് ചേരാമെന്ന് ശങ്കരാചാര്യയും മണ്ഡലം വിശ്രണ്ടിയും തമ്മിൽ തർക്കത്തിൽ പറയുന്നത്. രണ്ടുപേരും തമ്മിൽ തർക്കിക്കുമ്പോൾ ആദ്യത്തെ എഗ്രിമെന്റ് ഇതാണ്, ആരാണോ പരാജയപ്പെടുന്ന അയാൾ മറ്റേയാളുടെ ശിഷ്യനാവും. എന്നിട്ട് ഒരാൾ പരാജയപ്പെട്ടെന്നും മറ്റേയാളുടെ ശിഷ്യൻ, ഇത് കഥകളാണ്, അതിൻ്റെ വാദങ്ങളൊക്കെ ഉണ്ട്. ശങ്കരദിഗ്വിജയത്തിലൊക്കെ അതിൻ്റെ വാദം. അതൊക്കെ വെറും അങ്ങനെ ശിഷ്യനാകാന്നൊക്കെ ഒരു വാദവും അതിനകത്തൊന്നുമില്ല, അത് വെറും പൊളയായ വാദങ്ങളാണ്. അവർ രണ്ടുപേരും തമ്മിൽ നടത്തിയ വാദമെന്നൊക്കെ പറയുന്നു. അതിലൊന്നും അത് ഒരു കഥയ്ക്ക് മാത്രം കൊള്ളാമെന്നുള്ള കാര്യങ്ങളാണ്. കഥയാണ് ഒരു കാര്യമൊന്നും. പക്ഷേ ഉണ്ടുണ്ട്, ശങ്കരദിഗ്വിജയത്തിനുണ്ട്. കഥ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല്, മണ്ഡന മിശ്രൻ ശങ്കരാചാര്യരോട് ചോദിച്ചെന്ന് കുതോ മുണ്ടി, മനസ്സിലായോ? മുണ്ടി എന്ന് വെച്ചാൽ മുട്ടയടിച്ചവൻ. കുതഹ, നീ എവിടെ നിന്ന് വരുന്നു എന്നതിനാണ് ആ ചോദ്യത്തിനർത്ഥം. അപ്പോ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോ സംസ്കൃതത്തിൽ അറിയാമെന്നുള്ളവർക്ക് കുതോ മുണ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുത ആഗത എന്നാണ്, നീ എവിടെ നിന്നാണ് വരുന്നത് എന്നാണ് ചോദ്യത്തിന്റെ അർത്ഥം. അപ്പൊ ശങ്കരാചാര്യർ പറഞ്ഞത് ഗളാദ് മുണ്ടി എന്ന് പറഞ്ഞു. അപ്പൊ ശങ്കരാചാര്യർ മുണ്ടി എന്ന് പറഞ്ഞാൽ മുട്ടയടിച്ചവനെന്ന് തന്നെ അർത്ഥം കൊടുത്തത്. കുത്തഹ എന്ന് പറഞ്ഞാൽ ഇവിടെ പോലും മേളോട്ടെന്ന്, ഷേവി എന്ന ഈ കഴുത്തിൽ നിന്ന് മേളോട്ടെങ്കിൽ, അപ്പൊ ഇവിടെ പോലും മേളോട്ട് ഞാൻ ഇങ്ങനെ ഇതൊക്കെ എന്തോ തർക്കം, ഇതൊക്കെയാണ് ഭയങ്കര തർക്കം. ഇതൊക്കെ പറഞ്ഞൊരാൾ ജയിക്കും തോക്കുകയും ചെയ്യുന്നതിലൊക്കെ പോലെ ഇതുപോലെ കുറേ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ശങ്കരദിഗ്വിജയത്തിലൊക്കെ പറയുന്നത്. ഇതൊക്കെ ഒരു തമാശ നമ്മള് എന്താണ് നമ്മൾ പറയുന്നേ, അവനെ ഒന്ന് ആക്കി എന്ന് പറയുമ്പോൾ ഇതൊരു ആക്കലാണ്. ഈ കുഞ്ഞു ഇതൊക്കെ ഭയങ്കര തർക്കമായിട്ട് ശങ്കരാചാര്യരും മണ്ഡല മിശ്രയും പോലെയുള്ള വലിയ പണ്ഡിതന്മാരൊക്കെ ഇങ്ങനെയുള്ള നിസ്സാരമായ കാര്യങ്ങൾ പറഞ്ഞാണ് തർക്കിച്ചതെന്നൊക്കെ പറയുന്ന നാണക്കേടാണ്. പക്ഷെ കഥയിൽ ചോദ്യമില്ലല്ലോ, കഥയിലൊക്കെ എഴുതി വെച്ചായിരുന്നു. ശരിയാണ്, ഇങ്ങനെയൊക്കെ നമ്മൾ സാറിന് സംസാരിക്കുമ്പോഴൊക്കെ നമ്മളിങ്ങനെ ആക്കി സംസാരിക്കാറുണ്ട്, അത്രയേ ഉള്ളൂ. അല്ല ഇതൊന്നും ഒരു ഇനി ഈ തത്വചിന്തയിലുള്ള ഇങ്ങനെയുള്ള വാദങ്ങളുടെ നിയമം അനുസരിച്ചാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ പ്രയോഗിച്ച അയാൾ പരാജയപ്പെടുമെന്നാണ്, പാടില്ല എന്നാണ്. അത് മറ്റൊരു കാര്യം. പക്ഷെ കഥ എഴുതുന്നവർക്ക് ഇങ്ങനെയല്ലല്ലോ, കഥ എഴുതുന്നവർക്ക് അവരുടെ ഭാവനയിൽ എന്തുവേണം എഴുതി വയ്ക്കാം. അങ്ങനെ കുതോ മുണ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഗളാദ് മുണ്ടി എന്ന് പറഞ്ഞാണ് ബുദ്ധി സാമർഥ്യം എന്നൊക്കെ പറയുന്നത്. അത് മനുഷ്യന്റെ ബുദ്ധി സാമർഥ്യമൊന്നുമല്ല, അതൊരു എന്താണ് ഹ്യൂമർ സെൻസ് എന്ന് പറയും, കോമഡിയാണ്. ഒരാൾ ചോദിക്കുമ്പോൾ അയാളെ നമ്മളിങ്ങനെ ഉത്തരം പറയാറില്ല, അതൊരു ഹ്യൂമർ സെൻസാണ്. അല്ല അതൊരു വാദപ്രതിവാദത്തിൽ ഒരാളുടെ ബുദ്ധി സാമർഥ്യമൊന്നുമല്ല അതൊക്കെ. പക്ഷെ കഥയിൽ അങ്ങനെയൊക്കെ ആകാം, കാരണം ഇത് കഥ എഴുതുന്ന ആൾക്കാരെ രസിപ്പിക്കാനും. അപ്പോൾ ഇതൊക്കെ വന്നിട്ട് അവസാനം മണ്ഡന മിശ്രം തോറ്റു പോയെന്നൊക്കെ പറയുന്നതൊക്കെ കോമഡിക്കപ്പുറം അതിനകത്തൊന്നുമില്ല. അവർ സംഭാഷണം മൊത്തം കോമഡിയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അല്ല ശരിക്കുള്ള വിഷയങ്ങളിലേക്കൊക്കെയാണ് വരികയാണെങ്കിൽ അതും കുറച്ചുകൊണ്ട് ഇല്ലാന്ന് പറയുന്നില്ല. അപ്പോ അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ജയപരാജയങ്ങൾ തീരുമാനിക്കുക ബുദ്ധിമുട്ടാണ്. ഇപ്പോഴും അങ്ങനെ ഒരു തർക്കത്തിലേക്ക് പോയി കഴിഞ്ഞാൽ രണ്ടുപേരും സാമർഥ്യമുള്ളവരാണെങ്കിൽ ഈ രണ്ടുപേര് തമ്മിൽ വാദപ്രതിവാദം നടത്തുമ്പോൾ ആ വിഷയത്തിന്റെ മഹത്വം കൊണ്ടല്ല ഒരാൾ ജയിക്കുക തോക്കുന്നു, പിന്നെ അവർ പറയുന്നതിനുള്ള സാമർഥ്യം. പറയുന്നത് എങ്ങനെയാണ്, ഒരാളൊരു ചോദ്യം ചോദിച്ചാൽ നമുക്ക് മറുപടി പറയാൻ ആ സമയത്ത് തോന്നണം, അറിയാമായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഒരു ചർച്ചയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ചർച്ചയെ കുറിച്ച് ആലോചിച്ചിട്ട് ആ സമയത്ത് അങ്ങനെ പറയേണ്ടായിരുന്നു, അതായിരുന്നു നല്ല മറുപടി എന്ന് നമ്മുടെ മനസ്സിൽ പിന്നീട് തോന്നും. ആ സമയത്ത് തോന്നുന്നുണ്ട്, തോന്നുന്നതിനാണ് പറയുന്നത് പ്രത്യുത്പന്ന മതിത്വം. പ്രജ്ഞ എന്ന് പറയുന്നതാണ് ആ സമയത്ത് തോന്നണം. പക്ഷെ നമുക്കത് തോന്നിയില്ലെങ്കിൽ നമുക്കറിയാം. അപ്പോ പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറയും, ആ സമയത്ത് നമുക്ക് എന്ത് വേണം, നമ്മുടെ മനസ്സ് നമ്മുടെ കയ്യിൽ തന്നെ ആയിരിക്കണം. ഒരാളൊരു ചോദ്യം ചോദിക്കുക, അപ്പം മറുപടി പറയുക. നമ്മൾ ഒരുപാട് പഠിച്ചു വെച്ചിട്ടുണ്ട്, ഒരുപാടൊക്കെ അറിയാമെങ്കിലും പിന്നെ എല്ലാം നോട്ട് ചെയ്തുകൊണ്ട് പോയാലും ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റിയില്ലെങ്കിൽ ആ പ്രസൻസ് ഓഫ് മൈൻഡ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മള് വീണുപോകും അതില്ലെങ്കിൽ ആ സമയത്ത് വരണം. അപ്പൊ അതുകൊണ്ട് രണ്ടുപേര് തമ്മിൽ വാദപ്രതിവാദം നടത്തിയാൽ അവരുടെ അറിവല്ല, ആ സമയത്ത് അയാളുടെ ഉള്ളിലേക്ക് അത് കടന്നു വന്നു എന്നുള്ളതാണ് പ്രശ്നം. അറിഞ്ഞാൽ കടന്നു വന്നിട്ട് പിന്നെ നിങ്ങൾ അക്ഷരശ്ലോക മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അറിയാം, ഞാൻ പങ്കെടുത്തിട്ടുണ്ട്, എനിക്കറിയാം. നമ്മൾ ഒരുപാട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് പോകും ഒരുപാട്, പക്ഷേ പെട്ടെന്നത് മനസ്സിൽ വരത്തില്ല, ഔട്ട്. അറിയാമായിരിക്കും ഔട്ടായി പുറത്തേന്ന്, എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ പുറത്തേന്നിരിക്കുമ്പോഴാണ് ഇത്. ഈ അക്ഷരം വെച്ച് എനിക്കൊരു 10 എണ്ണം പറയാൻ എന്തെങ്കിലും സ്റ്റോക്കുണ്ട്, പക്ഷേ പെട്ടെന്ന് ബ്ലാങ്കായി പോയി, ഒന്നുമില്ലാതെ. അപ്പോൾ നമുക്കറിയുക ഉണ്ടെന്നുള്ളതല്ല, ഒരു പക്ഷേ നമ്മുടെ ഓർമ്മശക്തിയായിരിക്കും അത്, എന്റെ പോരായ്മയായിരിക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന മനസ്സാന്നിധ്യം അതില്ലാതെ വരും. അതുകൊണ്ടിങ്ങനെ ഇപ്പോൾ അദ്വൈതിയായിട്ടോ വേറെ ആളുമായിട്ടോ വാദപ്രതിവാദം നടത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവ് മാത്രം പോരാ, ആ സമയത്ത് മനസ്സിൽ കടന്നു വരികയും മറുപടി പറയുകയും ചെയ്യണം, അതിനുള്ള കഴിവ് വേണം. അതുകൊണ്ട് വാദപ്രതിവാദത്തിലൂടെ ഒന്ന് അങ്ങനെ സമർത്ഥിക്കുക എന്ന് പറയുന്നത് ശരിയല്ല. ഇനി നമ്മൾ പറഞ്ഞെന്നിരിക്കട്ടെ, നമ്മൾ പറഞ്ഞത് ശരിയാണ്, മറ്റവൻ അത് ബോധ്യപ്പെട്ടില്ലെങ്കിൽ, അവനത് ബോധ്യപ്പെട്ടില്ലെങ്കിൽ അവ അംഗീകരിക്കില്ല. എന്തുകൊണ്ട്? അവിടെയാണ് ഈ കൺഫർമേഷൻ ബയാസ് എന്ന് പറയുന്നത്. അയാളുടെ മനസ്സിൽ ഇതിനെക്കുറിച്ചൊരു ധാരണയുണ്ട്, ആ ധാരണയിൽ നിന്നും മാറാനാണ് അയാള് ചർച്ചയ്ക്ക് വരുന്നത്. നമ്മളിപ്പോൾ ഒരാളെ ചർച്ചയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ, ഞാൻ നിരീശ്വരവാദിയാണ്, വേറെ ആള് ഈശ്വരവിശ്വാസിയാണ്. അപ്പോൾ ചർച്ചയ്ക്ക് പോകുന്നത് അയാളിൽ നിന്നെന്തെങ്കിലും മനസ്സിലാക്കി ഞാൻ മാറാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് എന്താണോ എന്താണോ എന്റെ ആശയം, അതിൽ ഉറച്ചു നിന്നുകൊണ്ട് അയാളെ ഏതെങ്കിലും പോയിന്റിൽ വീഴ്ത്താൻ കഴിയുമെന്നറിയാനാണ് ഞാൻ പോകുന്നത്. പക്ഷേ എന്നാലും ആദ്യം ഞാൻ എന്ത് പറയും, നിങ്ങൾ പറയുന്നത് എനിക്ക് ബോധ്യപ്പെട്ട ആ നിമിഷം തന്നെ ഞാൻ മാറും. ലോകത്ത് ഇതുവരെ അങ്ങനെ ആരും മാറിയിട്ടില്ല, ആരും മാറത്തുമില്ല. അതുകൊണ്ട് ഇപ്പോൾ അദ്വൈതി എന്ത് പറയുന്നു, വിശിഷ്ടാദ്വൈതി എന്ത് പറയുന്നു, ദ്വൈതി എന്ത് പറയുന്നു എന്നുള്ളതിൽ അത് അവരവരുടെ എന്താണ് ബുദ്ധിയുടെ പക്ഷപാതിത്വം അനുസരിച്ചിട്ടാണ്, അങ്ങനെയാണ് ഇപ്പോഴും മുമ്പോട്ട് പോകുന്നത്. പിന്നെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രസൻസ് ഓഫ് മൈൻഡ് എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഷൈൻ ചെയ്യാൻ പറ്റും. അവിടെ കൂടുതൽ പറയാനും കാണികളുടെ കൈയടി വാങ്ങാനും ഒക്കെ കഴിഞ്ഞെന്നിരിക്കും. പക്ഷെ അതും ചിലപ്പം നടന്നില്ലെന്ന് വരും, കാരണം ഈ രണ്ടു കൂട്ടർ സംസാരിക്കുമ്പോൾ കൈയടിക്കാൻ കൂടുതൽ ആളെയും കൊണ്ട് വരികയാണെങ്കിൽ നമ്മൾ അബദ്ധം പറഞ്ഞാലും അവർ കൈയടിച്ചോ, അപ്പം മറ്റവൻ ഡിമ്മാവും. കൈയടിക്കാൻ ആളെ നേരത്തെ കൂട്ടി വയ്ക്കണം. അപ്പൊ ഇതൊന്നും ഈ മോരം മുതലയും പോലെയാണ്, അദ്വൈതം വിശിഷ്ടാദ്വൈതം ദ്വൈതം ഇതെന്ന് പറയുന്നത് ഒരിക്കലും ചേരുന്ന സംഗതികളല്ല. എന്നുവെച്ചാൽ ഇവരെല്ലാം വിരുദ്ധ കോണികളിൽ നിന്നുകൊണ്ട് ചിന്തിക്കുന്നവരാണ്. ഇവരെല്ലാരെയും കൂടെ ഗുരു ഒന്നാക്കി എന്നൊക്കെ പറയുന്നത് പരമ അബദ്ധമാണ്, ഈ സിദ്ധാന്തങ്ങൾ അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. കാരണം അവരൊരിക്കലും ഒന്നാവണമെന്ന് ആര് പറയണം, അവര് പറയണം. ഇത് മൂന്നും അറിയാൻ വയ്യാത്ത എങ്ങനെ വെഡിയാൻ പറഞ്ഞാൽ പോരാ. അത് പറയാൻ പറ്റും തള്ളു, ഇത് അവര് പറയണം. ശരി, അദ്വൈതിയും വിശിഷ്ടാദ്വൈതിയും കൂടെ ചേർന്നിട്ടാണ് ഞങ്ങളൊന്നായി. അങ്ങനെ ഒന്നും സംഭവിക്കുന്ന കാര്യമേ അല്ല. ഏഹ് ശാസ്ത്രം എന്ന് വെച്ചാൽ എന്ത് ശാസ്ത്രം? അഭിനയ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനം തത്വചിന്ത എന്ന് പറയുന്നതിന് കാരണം അങ്ങനെ പറയാം എന്ന് വെച്ചാ വളരെ ഈ മോഡേൺ സയൻസ് ഇങ്ങനെ ഡെവലപ്പായി വരുന്നതിന് മുമ്പ് പ്രചാരത്തിലുണ്ടായിരുന്നു. പ്രീ അരിസ്റ്റോട്ടിക് പീരീഡ് മുതൽ ഹെരാക്ലിറ്റസ് പോലെയുള്ള ആൾക്കാരുടെ ആ കാലം മുതലേ മനുഷ്യൻ ചിന്തിച്ചിരുന്നത് അതിൽ ഭൗതിക ശാസ്ത്രം ഇല്ലെന്നല്ല, പക്ഷെ അതതിൻ്റെ ഒരു പ്രിമിറ്റീവ് ലെവൽ അവിടെ ഉണ്ടായിരുന്നു. ഭൗതിക ചിന്തകൾ അരിസ്റ്റോട്ടലിന് തന്നെ ഉണ്ടായിരുന്നു, ഭൗതിക ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ രീതിയിലതൊന്നും വികസിച്ചില്ല. അപ്പോൾ അതിനു മുമ്പ് കൂടുതലും ഒരു തത്വചിന്താപരമായിട്ടാണ്. എന്നുവെച്ചാൽ അവിടെയൊക്കെ സംഭവിച്ചതെന്ന് വെച്ചാൽ അവർക്ക് ഒബ്സർവേഷൻ കുറവായിരുന്നു, നിരീക്ഷണങ്ങൾ കുറവായിരുന്നു. നിരീക്ഷണങ്ങൾ കുറവായിരുന്നുകൊണ്ട് എന്ത് ചെയ്തു, അവര് കൂടുതലും ചിന്താപരമായി പോയി. അങ്ങനെ പോയി പോയി പോയി പോയി മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ട് വന്നു, ആധുനിക കാലത്തേക്ക് വന്നു, പലരും വന്നു. ഈ പറയുന്ന കാന്റ് വന്നു, അതിനുശേഷം ഹെഗൽ വന്നു, പിന്നെ മാർക്സ് വന്നു, പിന്നെ അതും കഴിഞ്ഞുമ്പോട്ട് മാർക്സിസ്റ്റൊക്കെ അന്ധവിശ്വാസമെന്ന് പറയുന്ന ശാസ്ത്രജ്ഞന്മാരെന്ന് ഒരുപാട് പേരുണ്ട്. ആധുനിക ചിന്തകന്മാർ വളരെ കാൾ കോപ്പർ, അവരെയൊക്കെ വായിക്കണം. അവരൊക്കെ പറയുന്നത് വെറും അന്ധവിശ്വാസമാണ്. മാർക്സിന്റെ മിച്ചമൂല്യ സിദ്ധാന്തം എന്ന് പറയുന്ന ഒരിക്കലും എക്കണോമിക്സുമായിട്ട് യോജിക്കുന്നതല്ല എന്ന് പറയുന്നത്. ആഡം സ്മിത്ത് എന്ന് പറയുന്ന പഴയൊരു സാമ്പത്തിക ശാസ്ത്രജ്ഞനുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളും അതുപോലെ എഴുതിവെച്ചാണെന്നും അതിന്റെയൊക്കെ കാലം കഴിഞ്ഞ് ഒന്ന് പറയുന്നവരുണ്ട്. എന്നുവെച്ചാൽ വലിയ ചിന്തകന്മാരുണ്ട് ഒരുപാട് പേര്. കാരണം മനുഷ്യന് അതങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പതുക്കെ ഈ പഴയ തത്വചിന്തയുടെ കാലമെന്ന് വെച്ചു കഴിഞ്ഞാൽ ആ തത്വചിന്തയുടെ കാലഘട്ടത്തിൽ അവർ ചിന്തിച്ചുകൊണ്ടിരുന്നത് അവർ ഭൗതികമായി ചിന്തിച്ചെങ്കിലും അവർ പറഞ്ഞ ചില പ്രധാനമായ അന്ന് വിശ്വസിച്ചിരുന്ന കാര്യം എന്താണോ, ഭൂമി സ്ഥിരമായിരിക്കുന്നു, അതിൻ്റെ ചുറ്റും സൂര്യൻ കറങ്ങുകയാണ്, ഇങ്ങനെയുള്ള ചില അടിസ്ഥാനപരമായ ചില തത്വങ്ങളിൽ നിന്നുകൊണ്ടാണ് അവർ ചിന്തിച്ചു വന്നത്. അപ്പൊ ഇതിനൊരു ചരിത്രമുണ്ട്, ക്രമേണ മാറി മാറി മാറി മാറി വന്നു. മാറി മാറി വന്നപ്പോൾ ന്യൂട്ടന്റെ കാലം വന്നപ്പോൾ ഭൗതികമായ നിയമങ്ങൾ ഒക്കെ ന്യൂട്ടൻ കൊണ്ടുവന്നു, അവിടെ മുതൽ പിന്നെ മാറാൻ തുടങ്ങി. അവിടെ വലിയൊരു മാറ്റമാണ് സംഭവിച്ചത്. അത് കഴിഞ്ഞ് ഐൻസ്റ്റൈന്റെ കാലം വന്നപ്പോഴത്തേക്ക് ആധുനിക ശാസ്ത്രം അതിന്റെ ഒരു വലിയ വികാസത്തിലെത്തിച്ചേർന്നു. അപ്പൊ ഈ തത്വശാസ്ത്രമാണ് എന്റെ അടിത്തറ എന്ന് പറയുന്നതിന് കാരണം നമ്മുടെ പൂർവികന്മാരങ്ങനെ ചിന്തിച്ചിരുന്നു എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ തത്വശാസ്ത്രത്തിന്റെ വഴിക്കല്ല പോയത്. മനസ്സിലായോ? ആര്? അതുണ്ട്, ഭാരതീയ തത്വചിന്ത എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തത്വചിന്ത ഇപ്പോ ഈ പറയുന്ന ബൗദ്ധം എന്ന് വെച്ചാൽ ഈ ഭൂപ്രദേശത്ത് രൂപപ്പെട്ടു വന്നെന്നുള്ള അർത്ഥത്തിൽ വ്യത്യാസമുണ്ട്. ആ ഭാഗത്തുള്ള ഒരു ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഹെഗൽ ചിന്തിച്ചത് ശങ്കരാചാര്യ ചിന്തിച്ച ഒരുപോലെയല്ല. ശങ്കരാചാര്യ ഈ മണ്ണിൽ ജനിച്ചു വളർന്ന് ചിന്തിച്ചുകൊണ്ട് അതിന് ഭാരതീയ ചിന്ത എന്ന് പറയും. ചിന്തയിൽ വ്യത്യാസമുണ്ട്, രണ്ടു ഒന്ന് പോലെയൊന്നുമില്ല. പിന്നെ നമുക്ക് വേണ്ടി വന്നാൽ ചില സമാനതകൾ കണ്ടെത്താം അവര് ചിന്തിച്ച. ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ ഇവിടെ ആലിന്റെ വിത്തെന്ന് പറഞ്ഞു, അവിടെ ഓക്കിന്റെ വിത്തെന്ന് പറഞ്ഞു, ഇത്തരം സമാനതകളുണ്ട്. പക്ഷെ ഹെയ്ലിയൻ ഡയലക്റ്റിക്സ് അല്ല ശങ്കരാചാര്യ. ചില സമാനതകളുണ്ടെന്ന് പറഞ്ഞ് രണ്ടു ഒന്നാവത്തില്ല. ഇഷ്ടാദ്വൈതം ഇവിടെ വേറെയാണ്, ദ്വൈതം വേറെയാണ്, ഒരുപാട് തത്വചിന്തകൾ ഇവിടെയുണ്ട് ശൈവിസം. ശ്രേഷ്ഠമെന്ന് പറയുന്നത് ഞാൻ തോന്നുന്നു ഇതിനെന്താ ശ്രേഷ്ഠത? ശ്രേഷ്ഠത എന്നൊന്നും പറയാൻ പറ്റില്ല. അതിപ്പം നമ്മൾ പറയുന്ന ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ മനുഷ്യർ നമ്മളാണെന്ന് പറഞ്ഞു, അങ്ങനെ അത് നമ്മുടെ പൊങ്ങച്ചം പറയുന്ന ഒന്നുമല്ല, അത് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ലോകത്തിലെ അത് ചിലർ പറയും ലോകത്തിലെ ഏറ്റവും മെച്ചപ്പെട്ട സയൻസ് നമ്മുടെ സയൻസാണ്, ഇതൊക്കെ അങ്ങനെ ഒരു തള്ളല് എന്ന് പറയാന്നുള്ളതല്ലാതെ അതിനൊന്നും ഒരു കാര്യമില്ല. നമ്മൾ എല്ലാ സയൻസും ഇവിടെ നിന്ന് പോയതാണ്, ഇതൊക്കെ വേറെ വെറും അബദ്ധം. അതൊന്നും ഇന്നാരും പറയത്തില്ല. ഇന്ന് ഭാഷാ വിജ്ഞാനമൊക്കെ ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട്. പഴയ കാലത്തൊക്കെ എങ്ങനെ പറയാൻ? അപ്പോ സംസ്കൃതം എന്ന് പറയുന്ന ഒരു പ്രാചീന ഭാഷയാണ്. പക്ഷെ പ്രാചീന സംസ്കൃതം എന്ന് പറയുമ്പോൾ ഇന്നുള്ള സംസ്കൃതമല്ല, ഒരു വ്യത്യാസമുണ്ട്. ആ സംസ്കൃതം എന്ന് പറയുന്ന ഭാഷയ്ക്കും ഒരുപാട് പരിണാമങ്ങൾ വന്നാണ് ഇന്നത്തെ രൂപത്തിലായത്. സംസ്കൃതം പ്രാചീനം എന്ന് പറഞ്ഞാൽ ഇതേ സംസ്കൃതം പണ്ട് ഇതുപോലെ ഇരുന്നു എന്നർത്ഥമുണ്ട്. അപ്പൊ പരിണാമം എല്ലാത്തിനും വന്നു, ഭാഷയ്ക്കും വന്നു. അതുകൊണ്ട് അങ്ങനെ ഈ മേൽക്കോയ്മ പറയുന്നതിനൊന്നും യാതൊരു അർത്ഥമില്ല. അപ്പോ അതിപ്പോ പറയാൻ, ഇപ്പോ പാശ്ചാത്യ തത്വചിന്തകര് വിലയിരുത്തുമ്പോൾ മിക്കവാറും പേര് ശങ്കരാചാര്യ ഒരു തത്വചിന്തകനായിട്ടേ കണക്കാക്കുന്നുണ്ട്. ശങ്കരാചാര്യ പറഞ്ഞേക്ക് അവരൊരു തിയോളജി അങ്ങനെ കണക്കാക്കുന്നു. അതിനും കൂടുതൽ തത്വചിന്തകനായി അവർ അംഗീകരിക്കുന്ന നാഗാർജുനെയാണ്. നാഗാർജുനൻ അവർ എന്ന് വെച്ചാൽ ബൗദ്ധ സമ്പ്രദായ വലിയ തത്വചിന്തകനായ പാശ്ചാത്യർ. അപ്പൊ നമ്മളിവിടെ ഇരുന്നു കൊണ്ട് ശങ്കരാചാര്യരാണ് ഏറ്റവും വലിയ തത്വചിന്തകനെന്ന് പറഞ്ഞു അല്ല. കാരണം അപ്പൊ അവര് തത്വചിന്തയ്ക്ക് അവർ ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾക്കകത്ത് ശങ്കരാചാര്യർ വരില്ല. അതുകൊണ്ടാണ് പറയുന്നത് തത്വചിന്തകരിൽ ശങ്കരാചാര്യരെക്കാളും ശ്രേഷ്ഠം നാഗാർജുനൻ എന്ന് പറഞ്ഞു. അവരുടെ ചില അടിസ്ഥാന നിയമങ്ങളനുസരിച്ച് പറയുന്നതാണ്. പിന്നെ നമ്മൾ സ്വയം അങ്ങനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ നമ്മൾ പഠിച്ചതും പരമ്പരയായി നമ്മൾ മനസ്സിലാക്കി വരുന്നതും അദ്വൈതമായതുകൊണ്ട് നമ്മളതിന് ശ്രേഷ്ഠമെന്ന് പറയും. അത് സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ. അതുകൊണ്ടത് ശ്രേഷ്ഠമാണെന്ന് പറയും. നമ്മൾ ശ്രേഷ്ഠമെന്ന് പറഞ്ഞുകൊണ്ടൊന്ന് ശ്രേഷ്ഠമാണ്. അതിപ്പോൾ ഇതുപോലെയേ ഉള്ളൂ. നമ്മുടെ വേദങ്ങളാണ് ബൈബിളിനേക്കാളും ഖുർആനേക്കാളും വലുതെന്ന് പറയുന്നത്. അവരും പറയും ബൈബിളാണ് വേദത്തെക്കാളും വലുതെന്ന് പറയും. ഇതിലൊന്നും യാതൊരു കാര്യമില്ല. ഇതെല്ലാം പ്രാചീന കാലത്തുണ്ടായ ഓരോ സാഹിത്യങ്ങൾ. അപ്പോ ഇതിനകത്തൊക്കെ ഒരുപാട് പൊട്ടത്തരങ്ങളുണ്ട്. എല്ലാത്തിനും ചില നല്ല കാര്യങ്ങളുണ്ട്, രണ്ടുമുണ്ട്. കൂടുതലും പൊട്ടത്തരങ്ങളാണ്. അപ്പൊ അങ്ങനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ല. ഇതാണ് പറയുന്നത് കൺഫർമേഷൻ ബയാസ്. നമ്മൾ ചില ധാരണകളെ എത്തിച്ചേർന്ന് നിന്നിട്ട് അതെല്ലാം മുറുകെ പിടിച്ചുകൊണ്ട് അതാണ് ഏറ്റവും വലുതെന്ന് പറയുന്നതിന് നമ്മുടെ ബുദ്ധിയുടെ ഒരു പക്ഷപാതിത്വമാണ്. നമുക്ക് ലോകവിവരം ഇല്ലാത്തതുകൊണ്ടുമാണ്, ലോകത്ത് ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളൊരു ബോധമില്ലാത്തതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ അദ്വൈതത്തിന്റെ അകത്ത് നിന്ന് പരിശോധിക്കുമ്പം തീർച്ചയായിട്ടും നമുക്ക് അതിനകത്ത് ഒരുപാട് മേന്മകൾ കാണാൻ പറ്റും, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. അതിന് അതിൻ്റെതായ ഒരു യുക്തിയും ഒരു വിചാര രീതിയും അതിൽ അവർ പറയുന്ന ഫലവും അതൊക്കെ ശ്രേഷ്ഠമാണ്. അത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം. നമ്മളതിൻ്റെ അകത്ത് നിന്ന് ചിന്തിക്കുന്നവരാണ്. അപ്പോൾ ഒരു വിശിഷ്ടാദ്വൈതിയോ ദ്വൈതിയോ അവരുടെ ആ സിദ്ധാന്തത്തിന്റെ അകത്ത് നിന്ന് ചിന്തിക്കുമ്പം ഈ അദ്വൈതിക്ക് അനുഭവപ്പെടുന്നത് പോലെയുള്ള ഒരു ചാരിതാർത്ഥ്യമാണ് അയാൾക്കും അനുഭവപ്പെടുന്നത്. ഒരു ദ്വൈതി ആ സിദ്ധാന്തം മനസ്സിലാക്കിയിട്ട് അയാൾ അതിനകത്ത് നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ചരിതാർത്ഥവും മോക്ഷവും എല്ലാ ഇടപാടുകളും എവിടെയുണ്ടത്? അയാൾക്കുണ്ട്, ഒരു ന്യൂനതയില്ലാതെ. നമ്മളതിനെ പുറത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്താണോ നമ്മളതിനേക്കാളും വലുത്. അപ്പൊ നോക്കുക, രണ്ടുപേര് രണ്ട് കമ്പാർട്ട്മെന്റ് ഇരിക്കുന്നു. അദ്വൈതിയുടെ കമ്പാർട്ട്മെന്റ് ഇരുന്നുകൊണ്ട് പറയുന്നു ഇതാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠം. ദ്വൈതിയുടെ അല്ലെങ്കിൽ വിശിഷ്ടാദ്വൈതിയുടെ കമ്പാർട്ട്മെന്റ് കയറിയിരുന്നു കൊണ്ട് പറയുന്നു ഇതാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠം എന്ന് പറയുന്നു. എല്ലാവരും ഒരുപോലെയാണ്, അല്ലെങ്കിൽ ഒരാൾക്കും പ്രത്യേകിച്ച് മേന്മ അനുഭവപ്പെടാറില്ല. പിന്നെ ഈ മൂന്നിലും മൂന്ന് കമ്പാർട്ട്മെന്റിലും കയറാതെ പ്ലാറ്റ്ഫോമിൽ നിന്ന് കൊണ്ട് ഒരാൾ പറയണം ഇവിടെ മൂന്ന് കമ്പാർട്ട്മെന്റ് ഇല്ല, ഒന്നേ ഉള്ളൂ. ഇയാൾ ഇതിനകത്ത് ഒന്നിനും കയറുന്നില്ല. ഇത് പറയാൻ എളുപ്പമാണ്, അങ്ങോട്ട് കയറാതിരുന്നാൽ മതി. കയറിക്കഴിയുമ്പോഴല്ലേ ഇത് വ്യത്യാസം മനസ്സിലാവും. പുറത്തു നിന്ന് കൊണ്ടുവരുന്ന പറയുന്നത് മൂന്ന് ഒന്ന് തന്നെ. അത് വെറുതെ ഉണ്ടയില്ല വഴി. അതുകൊണ്ട് അദ്വൈതത്തിൽ നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ പറഞ്ഞു വരുന്ന ഏതാണ്, എന്താണ് അദ്വൈതി പറയുന്നതിൽ യുക്തിയുണ്ട്. എന്താണ് അദ്വൈതി പറയുന്നത്? ഈ ശക്തി ഇത് അധ്യാരൂപമാണ്, എന്നുവെച്ചാൽ പരമാർത്ഥ സത്യമല്ല. അങ്ങനെ ശക്തിയെ സ്വീകരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ആ ശക്തിയോടുകൂടിയ ഒരു ഈശ്വരനെ സ്വീകരിക്കുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല. കാരണം സത്യമല്ലല്ലോ, പരമാർത്ഥമല്ല. അതിനെ എന്തിനു സ്വീകരിക്കേണ്ടി വരുന്നു? കാരണം ഇങ്ങനൊരു ലോകം നമ്മുടെ മുമ്പിലുണ്ട്, നമ്മൾ ഉൾപ്പെട്ട ലോകം. നമ്മുടെ മുമ്പിലുള്ള ലോകം എന്ന് പറയുമ്പോൾ നമ്മുടെ ലോകത്തിന്റെ ഭാഗമാണ്. അപ്പൊ ഇങ്ങനെ ഒരു ലോകത്തെ ഒരാൾ സൃഷ്ടിച്ചേ മതിയാവും, അതിനൊരു സൃഷ്ടികർത്താവ് വേണം. അപ്പൊ അങ്ങനെ ചിന്തിച്ചു പോകുമ്പോഴേക്കും നമ്മുടെ ബ്രഹ്മം, അദ്വൈതിയുടെ ബ്രഹ്മത്തിന് സൃഷ്ടി കണക്കത്തില്ല, കാരണം അത് നിർഗുണമാണ്. അപ്പൊ പിന്നെ അവിടെ അദ്വൈതി ഒരു യുക്തി കണ്ടുപിടിക്കുകയാണ്. ഇതാണ് ആ ബ്രഹ്മം തന്നെ മായയെന്ന് പറയുന്ന ഒരു ഉപാധിയെ സ്വീകരിച്ച് ഈശ്വരൻ എന്ന് പറയുന്ന ഒരു ഭാവത്തിൽ നിന്നുകൊണ്ട് സൃഷ്ടിക്കും. ഇതൊക്കെ നമ്മൾ, ഞാനീ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ നോർമലായി മനസ്സിലാക്കണമെന്നുള്ളതാണ്. മനസ്സിലായി? അപ്പോൾ ഈ അബ്നോർമലായും ഇതിനെയൊക്കെ മനസ്സിലാക്കുന്നവരുണ്ട്. ആവേശം കൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ഇതൊക്കെ വളരെ നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കേണ്ട രീതിയാണ് പറയുന്നത്. അപ്പോൾ ഈ ആവേശ വിഭാഗം വേറെയാണ്, അവിടെ പോയാൽ അവർ വേറെ പറയും. അവരാണ് ഈ പറയുന്നത് എന്താണോ, ഇത് ആണ് ലോകത്തിലെ ഏറ്റവും വലുത് എന്ന് പറയുന്നു. അപ്പൊ ആ രീതിയിൽ അല്ല ഇത്. എല്ലാം നമ്മൾ ഒരു സമചിത്തതയോടുകൂടി നോർമലായി കണ്ട് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ. അവിടെ നമ്മുടെ ധാരണകൾ ഞാൻ ഒരിക്കലും മാറത്തില്ല. വാശിയോടുകൂടി അങ്ങനെ നിൽക്കുന്നത് നമ്മുടെ ബുദ്ധിയുടെ പക്ഷപാതപരമായ ഒരു മുൻവിധിയാണ്. എപ്പോഴെങ്കിലും അത് ശരിയല്ലെന്ന് തോന്നി അത് മാറ്റണം. എന്താ നഷ്ടം? ശരിയല്ല നമുക്കൊരു കാര്യം ബോധ്യപ്പെട്ട അത് മാറ്റണം. മാറുന്നതാണ് എന്തിന്റെ ലക്ഷണം? വളർച്ചയുടെ. വളർച്ചയുടെ ലക്ഷണം എന്ന് പറയുന്നത് പരിണമിക്കുന്നു, വളരുന്നു എന്ന് പറയുന്നത്. പിന്നെ എന്താടാ അത് വളർച്ചയുടെ ലക്ഷണമൊന്നു? മാറ്റം കൊണ്ട് നശിക്കുകയും ചെയ്യും അല്ലേ. നാശത്തിലേക്ക് പോകുന്നതിന് മുമ്പും നടക്കുന്ന മാറ്റം തന്നെയാണ്. പക്ഷെ നമുക്ക് വളരണമെന്നുണ്ടെങ്കിലും എന്ത് വേണം? മാറ്റത്തെ അംഗീകരിച്ച് മതിയാവും. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന, നേരത്തെ പറഞ്ഞതുപോലെ കൺഫർമേഷൻ ബയാസ് എന്ന് പറയും, സ്റ്റാറ്റസ് കോ ബയാസ് എന്ന് പറയും, അത് മറ്റൊരു തരത്തിലുള്ള മുൻവിധിയാണ്. ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി പറയാറുണ്ടല്ലോ. ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി, മുമ്പോട്ട് നമ്മൾ പോകണമെന്നുള്ള ഒരു ചിന്ത ഇല്ലാതെ ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി, ജീവിതം ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ, ഇനി കൂടുതലൊന്നും ഇനി സാധിക്കത്തില്ല, നമ്മളെ കൊണ്ട് പറ്റത്തില്ല, ഇത്രയൊക്കെ കഴിയത്തുള്ളൂ, അങ്ങനെ പോകുന്നതിനാണ് സ്റ്റാറ്റസ് കോ ബയാസ് എന്ന് പറയുന്നത്. അപ്പോൾ അതും നല്ലതല്ല, മനുഷ്യന് അങ്ങനെയാണെങ്കിലും മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ഇതൊക്കെ നമ്മുടെ ബുദ്ധിയുടെ മുൻവിധികളാണ്. അപ്പൊ അദ്വൈതം തന്നെ നമ്മൾ മനസ്സിലാക്കുന്നു, ഇന്നും മനസ്സിലാക്കിയത് തെറ്റാണെന്ന് നാളെ അറിഞ്ഞു ഇത് തള്ളിക്കളയണം. എന്നാലേ നമ്മുടെ മനസ്സിലാക്കൽ എന്ന് പറയുന്നത് പുരോഗമിക്കത്തുള്ളൂ. അല്ല, ഇന്നലെ നമ്മൾ മനസ്സിലാക്കി തന്നെ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ അത് മുരടിപ്പാണ്, മുരടിച്ചു പോകും. ഗുരുവിന്റെ ജീവിതത്തിൽ നമ്മൾ സൂക്ഷ്മമായി നോക്കിയാൽ മനസ്സിൽ നിന്ന് അന്ധത വിട്ടിട്ട് ഗുരു എപ്പോഴും മാറിക്കൊണ്ടേ തന്റെ പ്രവർത്തനങ്ങളിലും തന്റെ ചിന്തകളിലും എല്ലാം ഗുരു മാറ്റത്തെ ഉൾക്കൊണ്ടുകൊണ്ടേ. എന്താ അങ്ങനെ മാറാൻ കാരണം? എന്താണ്? ഗുരുവിന്റെ ചുറ്റുമുള്ള സമൂഹം വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ സമൂഹം മാറുന്നത് നോക്കി ഗുരു എന്ത് ചെയ്തു? മാറിക്കൊണ്ടേ. അതായത് ഒരു ഏതൊരു സ്ഥലത്ത് ചെന്നപ്പോ കുറെ ആൾക്കാർ വന്നു പിശാച് ബാധ, പ്രേതബാധയെ കുറിച്ചൊക്കെ പരാതി പറഞ്ഞു. അപ്പൊ ഗുരു ഉടനെ അടുത്ത് നിന്ന് അവരടുത്ത് ചോദിച്ചത്, ഇവിടെ നല്ല വെള്ളമില്ലേ എന്നാ ചോദിച്ചു. അടുത്ത് നിന്നവരോട് ചോദിച്ചാണ് ഇവിടെ വെള്ളം നല്ലതല്ലേ എന്ന് ചോദിച്ചു. പിന്നെ ചോദിച്ചു, ഇവിടെ ഒന്നും പള്ളിക്കൂടം ഇല്ലേ? എവിടെ? ആ കുമ്പളം. എറണാകുളം ജില്ലയിലല്ലേ കുമ്പളം. അപ്പൊ ഇതാ ചോദിച്ചത്. അപ്പൊ അതാണ് ആ മാറ്റം, മനസ്സിലായോ? അപ്പോ എന്നാ ഒരുപാട് പ്രേതത്തെ ഗുരു തന്നെ ഒഴിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കണം. പ്രേതങ്ങളെയൊക്കെ ഓടിച്ച ആളാണ്, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാറ്റം അതെല്ലാത്തിന്റെ കാര്യത്തിലും ഇല്ല, ഈ വിശ്വാസ സംബന്ധമായ കാര്യങ്ങളിലെല്ലാം. അവിടെ ശിവശത കഴിഞ്ഞ ഗുരുവാണ് ആത്മോപദേശി എന്ന് പറയുമ്പോ ദർശനമാല എഴുതിയത്. പക്ഷെ ഈ ശിഷ്യന്മാരിതൊന്നും പിന്നെ അവര് അവരുടേതായ ഭാവനാ ലോകത്ത് ഈ ഗുരുവിന്റെ സാക്ഷാത് പരമ്പര എന്ന് പറയുന്ന ശിഷ്യന്മാർ എന്തൊക്കെ അബദ്ധം പറഞ്ഞിരിക്കുന്നു, ഈ ദർശനമാലയെ കുറിച്ച് തന്നെ പറഞ്ഞിരിക്കുന്നു. ഒരബദ്ധമാണ്, പേര് ഞാൻ പറയുന്നില്ല, നിങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാവും. എന്തിനാ പേര് പറഞ്ഞ ആൾക്കാർ പറയുന്നത്? വിദ്യാനന്ദ സ്വാമി എന്നുവെച്ചതിന് വ്യാഖ്യാനം എഴുതിയാണ്. വിദ്യാനന്ദ സ്വാമി ഒരു നോട്ട് ബുക്കും പേപ്പറും ഒരു പേനയുമായിട്ട് ഗുരുവിന്റെ പറയുകയാണ്, എനിക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. അപ്പൊ ഗുരു എന്ത് ചെയ്തു? പത്ത് പത്ത് ശ്ലോകങ്ങൾ വീതം പറഞ്ഞു കൊടുത്തു. പറഞ്ഞു കൊടുത്ത് പത്ത് കഴിയുമ്പം വരയിടാൻ പറഞ്ഞു. അങ്ങനെ പത്ത് പത്ത് പത്തായിട്ട് എഴുതി നൂറെണ്ണം എഴുതി കഴിഞ്ഞു. ദർശനമാല എന്ന് പറയുന്ന ഒരു മഹത്തായ ദർശനം ഉണ്ടാക്കി. ഇതാണ് ഒരു ശിഷ്യൻ ദർശനമാലയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞ ശിഷ്യൻ ഭയങ്കര ഭാവനാശയാണ്, ഒരുപാട് തള്ളിന്റെ ആശാനാണ്, മനസ്സിലായോ? തള്ളിന്റെ ആശാനാണ്. ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്താണ്, താൻ അമ്മയുടെ ഗർഭത്തിലിരുന്നപ്പം എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ വരുന്നതാണ്. അപ്പൊ ഈ നമ്മുടെ ഭ്രൂണം, അതിന്റെ വളർച്ച, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള എ ബി സി ഡി അറിയാവുന്ന ഒരാളാണ് അത് പറയാനുള്ള ധൈര്യം വരത്തില്ല. ഇദ്ദേഹം അറിയാൻ വയ്യാത്തോണ്ടല്ല, അറിയാം. എന്നാലും തള്ളുക എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ ഒരു സ്ഥിരം പരിപാടിയാണ് തള്ളൽ. അപ്പോ അദ്ദേഹമാണ് ഇത് പറഞ്ഞിരിക്കുന്നവരുടെ അടുത്ത്. അപ്പോ ഭാവനാശാലിയാണ്, നല്ല എഴുതാൻ കഴിവുള്ള ആളാണ്, എന്താണ് ഒരുപാട് അറിവുള്ള ആളാണ് ഒക്കെയാണ്. അപ്പൊ ഇത് അബദ്ധമാണെന്നാണ് ഇത് അബദ്ധമാണ്. എന്തുകൊണ്ട് അബദ്ധം എന്ന് പറയുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇതേ ദർശനമാലയ്ക്ക് ഇതേ സ്വാമി, ഈ എഴുതിയെടുത്തെന്ന് പറയുന്ന സ്വാമി ആണ് വ്യാഖ്യാനം എഴുതിയത്. ആ വ്യാഖ്യാനത്തിന് ആമുഖം എഴുതിയിരിക്കുന്ന അദ്ദേഹമാണ്. ഇങ്ങനെ ഒരു സംഭവം നടന്നെങ്കിൽ അദ്ദേഹം അവിടെ എഴുതി വെക്കണ്ടേ, ഈ ദർശനമാല ഇങ്ങനെയാണ് ഉണ്ടായത്, സാമാന്യമായി ഇങ്ങനെ ഒരു അത്ഭുതം സംഭവിച്ചെങ്കിൽ ഞാനിങ്ങനെ ഗുരുവിന്റെ പറയണം. അപ്പൊ ഗുരു പറഞ്ഞു തന്നു, പത്തിന്റെ അടി വരെയിട്ട് പത്തിന്റെ അടി വരെയിട്ട് പത്തിന്റെ അടി വരെയിട്ട് ഞാൻ നൂറാക്കി. ഇത് പറയാതിരിക്കും. ഈ കൃതിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, അങ്ങനെ പറയാതിരിക്കും. അങ്ങനെ പറഞ്ഞിട്ടില്ല, ഇനി അത് പോട്ടെ, അദ്ദേഹം പറഞ്ഞില്ല. അതിന് മുഖവര എഴുതിയ മൂർക്കോത്ത് കുമാരനാണ്, ഗുരുവായിട്ട് നിരന്തര സമ്പർക്കത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ്, വലിയൊരു ഭക്തനും വിശ്വാസിയും. അങ്ങേരും പറഞ്ഞിട്ടില്ല, അദ്ദേഹവും ഈ കാര്യം പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ പറഞ്ഞാട് പറയുന്നത് ഈ വ്യാഖ്യാനം എഴുതിയ സ്വാമി അദ്ദേഹത്തിനോട് പറഞ്ഞു. എന്നാ പിന്നെ അദ്ദേഹം എന്താ എഴുതി എഴുതി വെക്കാൻ ഇത്രയും പ്രധാനപ്പെട്ട ഒരു സംഭവം? ആൾക്കാർ ഓരോന്നും പറഞ്ഞു വരുത്തും. ഇനി ഇതൊന്നും അല്ലാതെ ഇനി വേറെ സംഗതി, 1912 വിവേകോദയത്തിൽ കുമാരനാശാൻ ഇതിന്റെ ആദ്യത്തെ ഈ അധ്യാരോപ ദർശനത്തിന്റെ 10 ശ്ലോകങ്ങൾക്ക് അർത്ഥം എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിന്റെ പേര് ദർശനമാല എന്നല്ല, മനനമാല എന്നാണ്. 10 എണ്ണയുണ്ട്. ആ പത്തെണ്ണത്തിലും മിക്കവാറും രണ്ടെണ്ണം ഒഴിച്ച് ബാക്കി എല്ലാത്തിലും വാക്കുകൾ മാറ്റിയിട്ടുണ്ട്. ആശയം ഒന്ന് തന്നെ, പക്ഷെ പല വാക്കുകളും. ഇന്നിപ്പോ നമ്മൾ പഠിക്കുന്ന ഈ ദർശനമാലയിലുള്ള പദങ്ങളല്ല അതിനകത്തുള്ളത്. അപ്പൊ ഗുരു ഇങ്ങനെ പത്ത് പത്ത് എന്ന് എഴുതിയാൽ പിന്നെ ഇങ്ങനെ രണ്ടെണ്ണം വന്നത്? പത്ത് പത്ത് എന്നാണ് എഴുതിയെങ്കിൽ പന്ത്രണ്ടില് വിവേകോദയത്തിൽ വന്നതും ഇന്ന് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഒരുപോലെ ഇരിക്കുമ്പോൾ പത്ത് വെച്ച് എഴുതിയുണ്ട്. ഏത് ഏതിലുണ്ടോന്നു? പത്തെണ്ണേ ഞാൻ കണ്ടുള്ളൂ. പത്തെണ്ണത്തിൽ ആശാൻ പറഞ്ഞിട്ടുണ്ട് ഇത് ഗുരുദേവൻ എഴുതിയാണ് എന്ന് പറഞ്ഞ ആശാന്റെ ഒരു അന്വയാർത്ഥം, കൂടുതലൊന്നുമില്ല. വളരെ സിമ്പിളായ എന്റെ അന്വയാർത്ഥം എഴുതി പ്രസിദ്ധീകരിച്ചു. ഗുരുദേവൻ എഴുതിയാണ് പന്ത്രണ്ടിൽ. ഈ പുസ്തകം ഈ വിദ്യാനുസ്വാമി പ്രസിദ്ധീകരിക്കുന്ന 33-ലാണ് മദ്രാസിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്നത്. എത്ര കൊല്ലം കഴിഞ്ഞു? 33 പ്രസിദ്ധീകരിക്കുമ്പോഴാണ് പറയുന്നത് ഇത് ഞാൻ ഗുരുദേവനെ കാണിച്ചെല്ലാം കറക്റ്റ് ചെയ്താണ്. ദൈവത്തിനറിയാം ഇങ്ങനെയൊക്കെ പറയുന്നവർ പറയല. പിന്നെ അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് വിദ്യാൻസ്വാമി പറഞ്ഞ് വിദ്യാൻസ്വാമി ഇങ്ങനെ ജിജ്ഞാസയോടുകൂടി ഗുരുവിന്റെ പിറകെ നടന്നെന്നും ഗുരു പത്ത് പത്ത് പത്ത് എന്ന് പറഞ്ഞ് പറഞ്ഞു കൊടുത്ത് ഇദ്ദേഹം ഓരോന്നും നേടി വരയിട്ട് ഇദ്ദേഹം എന്നാ എഴുതിയെടുത്ത് 100 അങ്ങനെ പത്ത് പത്ത് എന്ന് പറഞ്ഞാൽ അപ്പൊ ആദ്യത്തെ പത്ത് പറഞ്ഞു കൊടുത്ത് എന്തേ വരയിട്ട്. അപ്പൊ ഈ 1912 പത്തും ഈ പത്ത് രണ്ടായി എങ്ങനെ? രണ്ടാം വഴിയില്ലല്ലോ, പേര് വരെ മാറിയിരിക്കുന്നു. അവിടെ മനനമാല എന്നാണ്, ബാക്കി ഉണ്ടോ ഇല്ലയെന്ന് അറിയത്തില്ല. കാരണം ഇപ്പൊ ആത്മോദ്ദേശം തന്നെ ആശാ മുഴുവൻ എഴുതിയില്ലല്ലോ. 4-5 പദ്യങ്ങൾക്ക് വ്യാഖ്യാനം എഴുതിയുണ്ട്. അപ്പൊ ആശാ എഴുതാത്തതുകൊണ്ട് ബാക്കി ഇല്ലാന്ന് പറയാൻ പറ്റില്ല. അപ്പോ ഇനി അതൊക്കെ പോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ. ആണെങ്കിൽ ഈ പുസ്തകത്തിന് വ്യാഖ്യാനം എഴുതി ആമുഖം എഴുതിയാൽ അത് എഴുതില്ലേ? ഇതൊരു ചെറിയ സംഗതിയല്ലല്ലോ. ഗുരുവിൽ നിന്ന് ഞാൻ നേരിട്ട് എഴുതിയെടുത്തതാണ്, അത് പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല വ്യാഖ്യാനത്തെ കുറിച്ച് ഗുരുവിനോട് ഇതിന്റെ അർത്ഥം ചോദിച്ചെന്നും അപ്പൊ നിങ്ങൾക്ക് എഴുതാമല്ലോ എന്ന് പറഞ്ഞെന്നും അത് പ്രത്യേകം പറയുന്നു. ഗുരുവിനോട് അർത്ഥം ചോദിച്ചുള്ളൂ, ഞാൻ എന്താ നിങ്ങൾക്കായിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പൊ ഇത് എഴുതിയെന്നാ പറയുന്നു. അപ്പോ അത്രയും പറയുന്ന ഒരാള് ഗുരു പറഞ്ഞ് ഞാൻ എഴുതിയെടുത്താണ് നോട്ട് ബുക്കിൽ എന്ന് പറയണ്ടേ? അപ്പൊ ഇങ്ങനെ പല കാര്യങ്ങളും പറയും ഭാവനാശാലികൾ. ഭാവനാപരമായി പല കാര്യങ്ങളും പറയും. ഇതൊക്കെ നമ്മള് തിരിച്ചും മറിച്ചും വായിച്ചു നോക്കുമ്പോഴാണ് ഇതിന്റെ അബദ്ധങ്ങൾ മനസ്സിലാകുന്നത്. പിന്നെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ പ്രചാരം ഈ പറയുന്നത് പോലെയുള്ളത്, ഇവര് പറയുന്ന എന്താണോ ഈ 3 കമ്പാർട്ട്മെന്റ് ഒന്നാണെന്നൊക്കെ പറയുന്നത് ഇതുപോലെയുള്ളൂ. ഇത് തന്നെയാണ് അദ്വൈതം, ഇത് തന്നെയാണ് വിശിഷ്ടാദ്വൈതം, ഇത് തന്നെയാണ് അപ്പോ ദ്വൈതം, ഇങ്ങനെയൊക്കെ പറയുന്നത് ഇതുപോലെയുള്ളൂ. കാരണം അടിസ്ഥാനപരമായിട്ട് എന്താണ് അധ്വാരവും എന്താണ് അപവാദം എന്നുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. വലിയ വലിയ ഗുരുക്കന്മാരാണ്, അറിവില്ല എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ചോദിക്കും തനിക്ക് ഇതിനേക്കാളും വലിയ അറിവുണ്ടോ എന്ന് ചോദിക്കും. ഇല്ല, അതിന് ആവശ്യമില്ല. കാരണം രാജാവ് മുണ്ടെടുത്തിട്ടില്ല എന്ന് പറഞ്ഞ ഒരു ചെറിയ കുട്ടിയാണ്, അതിന് വലിയ അറിവൊന്നും വേണ്ട. വലിയ അവിടെ കണ്ടുകൊണ്ടുവന്ന വലിയ ആൾക്കാർക്ക് എന്താ പറഞ്ഞത്? മനോഹരമായ മുണ്ട കൊടുത്തിരിക്കുന്ന എന്നാണ് കേട്ടിട്ടുണ്ടാകും. രാജാവ് മുണ്ടെടുക്കാതെ വന്നു എല്ലാവരും അവിടെ ഉണ്ടായിരുന്ന എല്ലാ പണ്ഡിതന്മാരും മന്ത്രിമാരും ആർക്കും ഇത് പറയാൻ വയ്യ, പറഞ്ഞു കഴിഞ്ഞാൽ തല പോകും. ആരെയും കണ്ട കാര്യം എല്ലാവരും കണ്ടിങ്ങനെ വളിച്ചു നിന്ന് നോക്കിക്കൊണ്ട് ആർക്കൊന്നും മിണ്ടാൻ വയ്യ. അപ്പോഴാണ് ഒരു കൊച്ചുകുട്ടി അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു ഇതാ ഇയാൾക്ക് മുണ്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറയുന്ന അങ്ങനെ കണക്കാക്കിയാണ്. ഈ പറഞ്ഞതൊക്കെ എന്നെക്കാളും അറിവുള്ള ആൾക്കാർ എന്നെ സമ്മതിക്കുന്നതിന് ഒരു പ്രയാസം. പക്ഷെ മുണ്ടില്ല എന്ന് പറയുന്നതിന് ഇത്ര അറിവ് മതി, ഞാൻ ഈ പറയുന്ന അറിവ് മതി, ഇതിന് വലിയ അറിവൊന്നും വേണ്ട. ഇവരൊക്കെ പറഞ്ഞിരിക്കുന്ന പരമാബദ്ധമാണ് ഈ കാര്യങ്ങളിൽ. നല്ല കാര്യം പറഞ്ഞിട്ടില്ല എന്നുള്ളതല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് പരമാബദ്ധമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അദ്വൈതത്തെ കുറിച്ച് പറയുമ്പോഴും അത് പറയാതിരിക്കാൻ പറ്റില്ല. ഞാനിത് പറയുന്നതുകൊണ്ട് എന്നെ ആർക്കും കാണത്തില്ല. അപ്പോ എനിക്കൊരു പ്രശ്നമുണ്ട്, കാരണം നമ്മളെയൊക്കെ കാലമൊക്കെ തീരാറായിരിക്കുന്നു. ഇനിയിപ്പോ ആൾക്കാർ കണ്ടാലുണ്ട്, കണ്ടില്ലെങ്കിലും എനിക്കത് ഈ പരിസരമുണ്ട്. പക്ഷെ നമ്മളറിഞ്ഞ കാര്യം പറഞ്ഞിട്ട് പോണമല്ലോ. അപ്പൊ ഇതൊരു രേഖയായി കിടന്നോട്ടെ, ഇങ്ങനെയും ഒരാൾ പറഞ്ഞിട്ടുണ്ട് മുണ്ടില്ല എന്ന് പറഞ്ഞ ഒരാളും ഉണ്ട് എന്നറിഞ്ഞോട്ടെ. അത് തന്നെ പറയാതിരിക്കുന്ന ശരിയല്ല. അതുകൊണ്ട് അദ്വൈതത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം ഞാൻ അതാ പറഞ്ഞ കൃത്യത്, ഈ ശക്തിയെ സ്വീകരിക്കുന്നത് അദ്വൈതിയുടെ ദൃഷ്ടിയിൽ അതിന് യാതൊരു യുക്തി ഭംഗമില്ല, അദ്വൈതിയുടെ സിദ്ധാന്തം അനുസരിച്ച്. പക്ഷെ മറ്റുള്ളവർക്കതൊന്നും സ്വീകരിക്കാൻ പറ്റത്തില്ല, അതിനോടനുബന്ധിച്ചാണ് മറ്റു ചില കാര്യങ്ങളും പറഞ്ഞത്.